ഉത്പരം വരെ സ്മരിച്ചു. അദ്ധ്യായം 3 പാദം 2 അധികരണം 3 സൂത്രം 10 അധികരണം 4 മുഗ്ധേ അർത്ഥസമ്പത്തി പരിശേഷം അസ്തി മുഗ്ധോ നാമയം മൂർച്ഛതൈ ലൗകികാഹ കഥയന്തി. ഇതുവരെ ചർച്ച ചെയ്ത് സുഷുപ്തനെ കുറിച്ചാണ്. മുഗ്ധൻ, മോഹിതൻ, ബോധമില്ലാത്തവൻ, ബോധം കെട്ടവൻ, ഉറങ്ങുന്നവനും ബോധമില്ല. ഇത് ഉറങ്ങി ബോധം നഷ്ടപ്പെട്ടവനല്ല, എന്തെങ്കിലും മരുന്ന് കഴിച്ചോ തലയ്ക്ക് വല്ല തല്ലും കിട്ടിയോ എങ്ങനെയെങ്കിലും ബോധം നഷ്ടപ്പെടുന്നു, അവനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. പറയുന്നത് അസ്ഥി മുഗ്ധോ നാമ, മുഗ്ധൻ എന്ന് പറയുന്നത് പ്രസിദ്ധമാണെന്നർത്ഥം. അങ്ങനെയും ഒരവസ്ഥയുണ്ട്, മനുഷ്യൻ വന്നു ചേരാറുണ്ട്. മൂർച്ഛിത ഇതി ലൗകികാഹ കഥയാണ്, ലൗകികര മൂർച്ഛിതന്മാരെന്ന് പറയാറുണ്ട്. അതിവിടെ ചർച്ച ചെയ്യുന്നത് അവിടെയും ബോധമില്ല. ഇന്നിപ്പോ കൃത്രിമമായി മരുന്ന് എന്തെങ്കിലും കൊടുത്ത് ബോധം നഷ്ടപ്പെടുത്തിയാലും അത് തന്നെ. അതെന്താ അവസ്ഥയാണോ? ഇപ്പൊ സുഷുപ്തിയെ കുറിച്ച് ചർച്ച ചെയ്ത വിഷയങ്ങൾ അതെല്ലാം ഇവിടെ ബാധകമാണോ എന്നുള്ളതാണ്. സുഷുപ്തിയെ കുറിച്ച് ഭാഷകാരൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം വൈരുദ്ധ്യം കൂടാതെ പരിഹരിച്ചു എന്നാണ് ഇന്ന് ധാരണയിലാണ് മുമ്പോട്ട് പോകുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും സുഹൃത്തിയെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ വിചാരം ചെയ്യുന്നതിന് വിരോധമില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും മനസ്സിൽ വെച്ചിട്ട് പുറമേ ഇല്ല എന്ന് പറയരുത്. ഉണ്ടെങ്കിൽ തുറന്നു പറയണം. ഭാഷകാരങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. പലതും പറയുമ്പോൾ കേൾക്കുന്നവർക്ക് സംശയം വരാം. അത് പൂർവാപര വിചാരം ചെയ്ത് പരിഹരിക്കണം. അതാണ് അതിനെ കുറിച്ച് ചിന്തിക്കുന്നവരുടെ ജോലി. അങ്ങനെ പരിഹരിക്കപ്പെടാതെ എന്തെങ്കിലും കിടപ്പുണ്ടെങ്കിൽ മനസ്സ് തുറക്കുന്നതിന് വിരോധമൊന്നുമില്ല. അതിലൊരു തീരുമാനമായിട്ടാണ് ഇപ്പം ഭാഷകാരൻ മുമ്പോട്ട് പോകുന്നത്. അതിനടുത്ത് ഇവിടെ പറയുന്നു സതു കിം അവസ്ഥ ഇതി പരീക്ഷായ. അതെന്തവസ്ഥയാണ്? ബോധക്കേട് ഇത് പരീക്ഷായ എന്നുള്ള വിചാരം, പരീക്ഷ എന്നുള്ള വിചാരം പറയുന്നു. എന്താണ് തിസ്രത്താവത് അവസ്ഥ ശരീരസ്ഥ ജീവസ് പ്രസിദ്ധ ജാഗ്രതം സ്വപ്ന സുഷ്ടം. ഒരു ജീവനെ സംബന്ധിച്ച് മൂന്നവസ്ഥയാണ് പ്രസിദ്ധമായിട്ടുള്ളത്. തിസ്രാഹത്താവത് അവസ്ഥ, മൂന്നവസ്ഥകളാണ്. ശരീരസ്ഥസ്യ ജീവസ്യ, ശരീരസ്ഥനായിരിക്കുന്ന ജീവൻ എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അനുഭവിക്കുന്ന അവസ്ഥ ആയതുകൊണ്ടാണ് ശരീരസ്ഥസ്യ ജീവസ്യ എന്ന് പറഞ്ഞത്. ജാഗ്രതം സ്വപ്ന സുഷുപ്തം ചതുർത്ഥി ശരീരാ അപസൃപ്തി. ഇനി ഒന്നുകൂടെ വേണമെങ്കിൽ പറയാം, നാലാമതൊരവസ്ഥയുണ്ട്. അതെന്താണോ ശരീരസ്ഥമല്ല, അതിനെയോ ശരീരസ്ഥനായ ജീവന്റെ ശരീരാ അപസൃപ്തി മരണം, ശരീരം വിടുക എന്നുള്ളത്. ഇന്നത് പഞ്ചമീ ബാധിതാവസ്ഥ ജീവസ്യ ശ്രുതോ സ്മൃതോ വാ പ്രസിദ്ധ അസ്ഥി. ഇനി ജാഗ്രത സ്വപ്നം സുഷുപ്തി മരണം ഇത്രയല്ലാതെ പഞ്ചമീ കാജിത് അവസ്ഥ ജീവന്റെ ഒരു അവസ്ഥയായിട്ട് പറയാം. പിന്നെ ലോകത്തിലുമില്ല അങ്ങനെ ഒരവസ്ഥ. ശ്രുതു സ്മൃതു പ്രസിദ്ധ അവസ്ഥ ശ്രുതിയിലും സ്മൃതിയിലും ഒന്നും അങ്ങനെ ഒരവസ്ഥയെ കുറിച്ച് പറയുന്നില്ല. അഞ്ചാമതൊരവസ്ഥ വേണമെങ്കിൽ മരണത്തോടെ എടുക്കാം. പിന്നെ ഇവിടെ പറയുന്ന മൂർച്ഛ അത് പറയും, അത് ഈ സുഷുപ്തിയോട് ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ടാണ്. എന്നാ സുഷുപ്തിയല്ല, മരണത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്, എന്നാ മരണമല്ല, ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരവസ്ഥ. അതുകൊണ്ട് അതിനൊരു പ്രത്യേക അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല, ഒരു നമ്പരിടാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവസ്ഥ മൂന്നേ ഉള്ളൂ. എന്നാണ് പറയുന്നത്. ശ്രുതിയിലോ സ്മൃതിയിലോ പ്രസിദ്ധം തസ്മാ ചതസ്ത്രീണാമേവ അവസ്ഥാനാം അന്യതമാവസ്ഥ മൂർച്ഛേത്യവം പ്രാപ്തേ ബ്രഹ്മാത്മാ. ഇതിൽ നാലിലേതാണ് മൂർച്ഛ? ചതസ്ത്രീണാമേവ അവസ്ഥാനാം, നാലവസ്ഥകളിൽ അന്യതമാവസ്ഥ ഒന്നാണ് മൂർച്ഛേത്യവം പ്രാപ്തേ ബ്രഹ്മഃ. ഈ വിഷയത്തെ കുറിച്ച് വിചാരം ചെയ്യുന്ന എന്താണ് അന്നത്താവൻ മുഗ്ധോ ജാഗ്രത അവസ്ഥോ ഭവിക്കും അർഹ. ഓരോന്ന് പരിശോധിക്കുന്നു. ഈ ബോധം കെട്ടിരിക്കുകയെന്ന് പറയുന്നത് ജാഗ്രതാവസ്ഥയാണോ? അന്നത്താവൻ മുഗ്ധോ ജാഗ്രതാവസ്ഥോ, മുഗ്ധൻ ജാഗ്രതാവസ്ഥനല്ല, ഉണർന്നിരിക്കുന്നവനല്ല. നഹ്യയം ഇന്ദ്രിയഹി വിഷയാനിക്ഷയ സ്പഷ്ടം, ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നതാണ് ജാഗ്രതാവസ്ഥ. മുഗ്ധൻ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നില്ല. നഹ്യയും ഇന്ദ്രിയഹി വിഷയാനിക്ഷയം, അവൻ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിക്കുന്നില്ല. പക്ഷേ അതായത് ഇഷുകാരന്യായേന മുഗ്ധോ ഭവിഷ്യതി പറയുന്നു. ഇഷുകാരന്യായം പോലെ മുഗ്ധനായാലോ? ഇഷുകാരന്യായം സാധാരണ പറയുന്നത് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയിട്ടാണ്. ശ്രുതി തന്നെ പലയിടത്തും ഭാഷകാരനെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇഷുകാരന്യായന മുഗ്ധോഭൂഷിരി, ഇഷുകാരന്യായ പ്രകാരം അതുപോലെ ഗുണമുഗ്ധൻ എന്ന് പറയുന്നു. യഥാ ഇഷുകാരോ ജാഗ്രതപി ഇഷു അസക്തമന തയാ ന അന്യാൻ വിഷയാൻ ഈക്ഷതയും മുഗ്ധോ മുസല സന്താപാദിജനത ദുഃഖ അനുഭവ വ്യഗ്രമന തയാ ജാഗ്രതവി അന്യാൻ വിഷയാൻ ഈക്ഷതയിൽ. ഉഷുകാരൻ എന്ന് പറയുന്നത് അമ്പിന് മൂർച്ഛ കൂട്ടുന്നു, വളരെ ഏകാഗ്രതയോടുകൂടി അത് ചെയ്യുന്നു. കാരണം ആ മൂർച്ഛ ഏകാഗ്രത വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഒടിഞ്ഞു പോകും. അതുകൊണ്ട് പരമാവധി മൂർച്ഛ ഉണ്ടാവണം, എന്നാൽ ഒടിഞ്ഞു പോകാനും പാടില്ല. ഭക്തിയെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു പ്രവൃത്തിക്കാണ് വിഷുകാരൻ ന്യായം പറയുന്നത്. അതുകൊണ്ട് ഇത് സംഭവിക്കുന്ന അയാൾ അത്യധിക ശ്രദ്ധയോടുകൂടി ആ പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ അയാൾക്ക് ബാഹ്യമായ ഒരു വിഷയത്തെക്കുറിച്ചും ബോധമുണ്ടാകുന്നു. അതുകൊണ്ടാണ് മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് ഇത് ഉദാഹരണമായി പറയുന്നത്. ധ്യാനത്തിന് ഉദാഹരണമായും പറയുന്നത് ഇതുതന്നെ. ധ്യാനത്തിൽ മനസ്സിന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഏകാഗ്രമാകുമ്പോൾ ബാഹ്യ വിഷയങ്ങളെ കുറിച്ച് അയാൾ അറിയുന്നില്ല. അവിടെയും ഇതേ ഉദാഹരണം തന്നെ പറയുന്നു. ധ്യാനം സാധ്യമാകുമെന്ന് പറയുന്നതിന് ഇതാ ഉദാഹരണമാണ് പറയുന്നത്. എങ്ങനെയാണ് യിശുകാരന് മറ്റു വിഷയങ്ങളെ വിസ്മരിച്ച് യിശുവിന്റെ അഗ്രത്തിൽ മനസ്സിനേകാഗ്രമാക്കിയിരിക്കാൻ പറ്റുന്നത്, അതുപോലെ ഒരാൾക്കൊരു വിഷയത്തിൽ മനസ്സിനേകാഗ്രമാക്കാൻ കഴിയും, അവിടെ ഇത് പറയുന്നുണ്ട്. അതുപോലെ ബോധം കെട്ട് കിടന്നപ്പോൾ മനസ്സ് എവിടെയെങ്കിലും ഏകാഗ്രമായിരുന്നോ? ചോദിക്കും, എവിടെ ഏകാഗ്രമാകും ബോധം കെട്ടത്? തലയ്ക്കടി കെട്ടിയാണ് ബോധം പോയെന്നിരിക്കട്ടെ. അസഹ്യമായ വേദന മനസ്സതിൽ ഏകാഗ്രപ്പെട്ടു പോയി. അങ്ങനെ സംഭവിക്കാനുണ്ടോ? ചിന്തിക്കുകയാണ്. അതല്ല ന്യായിക്കൂടെ എന്നൊരു ചോദ്യം. യഥാവിഷുകാരോ ജാഗ്രത, യിശുകാരനും ഉണർന്നിരിക്കുകയാണ്. എങ്കിലും വിശ്വാസക്ത മനഃ, വിഷുവിലെ ആസക്തമായ മനസ്സോടുകൂടി വേണം. തയ്യാറാ അന്യാൻ വിഷയാൻ ഈക്ഷത്തെ, അതുകൊണ്ട് മറ്റു വിഷയങ്ങളെയൊന്നും കാണുന്നില്ല. ഏവം മുഗ്ധ, അതുപോലെ ബോധം കെട്ടവൻ. മുസല സമ്പാദാദി ജനിത ദുഃഖ അനുഭവ വ്യഗ്ര മനഃ, മുസല സമ്പാദം പോലെയുള്ള അതുകൊണ്ട് ജനിതമായ ഉണ്ടാകുന്ന ദുഃഖത്തിൻ്റെ അനുഭവത്തിൽ വ്യഗ്രമായ ഏകാഗ്രമായ മനസ്സോടുകൂടിയവൻ. തയാ, ആ ഏകാഗ്രത കൊണ്ട്. ജാഗ്രത പി, ഉണർന്നിരിക്കുന്നു എങ്കിലും അന്യാൻ വിഷയാനീക്ഷതയിരി, മറ്റു വിഷയങ്ങളെയൊന്നും അറിയുന്നില്ല. അടി, തലയ്ക്കടി. മുസലം എന്ന് പറയുന്നത് വിറവ് പൊള്ളിയോ ഗതയോ കൈ കിട്ടുന്ന എന്തുമാകാം, ഉലക്കയോ എന്തെങ്കിലും കൊണ്ട് തലയ്ക്കൊരു അടി കിട്ടിക്കഴിഞ്ഞു. അടിക്കാൻ ഉപയോഗിക്കുന്ന ആയുധമാണ് മുസലം. മുസലം, ഖഡ്ഗ്, ഗത എന്നൊക്കെ പറയും. അച്ഛേതയ മാനത്വ, വ്യത്യാസമുണ്ട്. വിഷുകാരനെ പോലെയല്ല ഇവിടെ, അവന് ചേതനയേ ഇല്ല, ബോധമേ ഇല്ല. വിഷുകാരനും ബോധമുണ്ട്, ആ വ്യത്യാസമുണ്ട്. അതുകൊണ്ടത് ഇത് അതുപോലെയല്ല പറയുന്നു. വിഷുകാരോ ഹി വ്യാപൃതമന ബ്രവീതി യിഷുമേവഹം ഏതാമന്ദം കാലം ഉപലഭമാനോ അഭൂവം. വിഷുകാരൻ എന്താ പറയുന്നത് പിന്നീട്? ഓ, നിങ്ങളിവിടെ വന്ന് ഞാൻ കണ്ടത് ഞാൻ യിഷുവിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഇതിന് ബോധമുണ്ടപ്പോ. ഇവിടെ അടി കൊണ്ട് കിടക്കുന്നവൻ അങ്ങനെയാണ്. ഇഷ്കാരോഹി, ഇഷുകാരൻ പറയുന്നു, വ്യാപൃതമന ബ്രവീതി, വ്യാപൃത മനസ്സ്, മനസ്സ് വ്യാപരിച്ചിരുന്നവനായ ഇഷുകാരൻ പറയുന്നു, വിഷുമേവഹം വേദാമന്ദം കാനുപലഭമാന, ഇതുവരെ യിശുമേവ, യിശുവിനെ തന്നെ മറ്റൊന്നുമില്ലാതെ, അഹം ഏതാവുന്ന കാലം ഇത്രയും കാലം ഉപലഭമാന, അറിയുന്നവനായിരുന്നു. അഭൂവം ഇതി എന്ന് ബ്രവീതി പറയുന്നു. മുഗ്ധസ്തു ലബ്ധസഞ്ജോ ബ്രവീതി അന്ധേ തമസ്യഹം ഏതാവുന്ന കാലം പ്രക്ഷിപ്തു അഭൂവം നകിഞ്ചൻ മയാ ചേതിതം. മുഗ്ധൻ അങ്ങനെയല്ല പറയുന്നു, ഇത്രയും കാലം ഒന്നും അറിഞ്ഞു, ഞാൻ കൂറിട്ടില്ലായിരുന്നു, എന്നെ ആരോ കൂറിട്ടിലേക്ക് തള്ളി എന്നല്ലേ പറയുന്നു. സുലബ്ധസഞ്ജോ ബോധം വന്നിട്ട് ബോധം വന്നവനായി ബ്രവീതി പറയുന്നു. അന്ധേ തമസി അന്ധതമസിൽ അഹം ഏതാവുന്നും കാലം പ്രക്ഷിപ്ത. ഇത്രയും സമയം ഞാൻ എന്നെ ആരും അന്ധതമസിലേക്ക് തള്ളിയിട്ടു. അഭൂവം അങ്ങനെയായിരുന്നു. നകിഞ്ചിൻ മയാ ചെയ്തതെന്ന് ഞാനൊന്നും അറിഞ്ഞില്ല. വ്യത്യാസമുണ്ടല്ലോ. ജാഗ്രത ഏകവിഷയ വിഷക്ത ചെയ്ത സൂവി ദേഹോ വിധ്രിയത്. വേറെയും വ്യത്യാസമുണ്ട്. ജാഗ്രത മനസ്സ് ഏകാഗ്രമായിരുന്നാലും ശരീരം മറഞ്ഞു പോകുന്നില്ല. ജാഗ്രത ഏകവിഷയ വിഷക്ത ചെയ്ത സൂവി ഏക വിഷയത്തിൽ വിഷക്തം വിശേഷം സക്തം ആസക്തം ആസക്തമായ ചേതസ്സാണെങ്കിലും ദേഹോ വിധ്രിയത. ദേഹം നിലനിൽക്കുന്നു, പതിക്കുന്നില്ല. ദേഹധാരണ ഉണ്ടവിടെ. മുഗ്ധസിത് ദേഹോ ധരണ്യം പദ്ധതി. മുഗ്ധനാണെങ്കിലോ അടികിട്ടി അവിടെ തന്നെ ബോധം നഷ്ടപ്പെടുന്നു, താഴെ വീഴുന്നു. ധരണ്യം പദ്ധതി ഭൂമിയിൽ പതിക്കുന്നു. തസ്മന്ന ജാഗർത്തി നാവി സ്വപ്നാൻ പശ്യതി നിസ്സംഗത്വ. ഒന്ന് മനസ്സിലാക്കാം, മുഗ്ധൻ ഉണർന്നിരിക്കുന്നില്ല. ജാഗർത്തി ഉണർന്നിരിക്കുന്നില്ല. നാവി സ്വപ്നാൻ പശ്യതി, സ്വപ്നം കാണുന്നില്ല. നിസ്സഞ്ചകത്വ നിസ്സഞ്ചകം. ഇത് ബുദ്ധാവസ്ഥ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ട അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ തലയ്ക്ക് തല്ലെല്ലാം കിട്ടി ബോധം കിട്ടാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. ഉള്ളിൽ ബോധമുണ്ടെങ്കിൽ അത് നിദ്രാവസ്ഥയല്ല, അത് ജാഗ്രതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ അതിനെക്കുറിച്ചല്ല പറയുന്നു. നിസ്സഞ്ജകനായിരിക്കും, ബോധമേ ഇല്ല എന്ന് പറഞ്ഞാൽ ഉണർന്നതിന് ശേഷം അയാൾ പറയണം. ഒന്നും അറിഞ്ഞില്ല എന്ന് പറയാൻ കഴിയും, പറയണം. നാം വിമൃത പ്രാണകോഷമെന്നോർ ഭാവ. ഇനി അപ്പൊ മരിച്ചിട്ടുമില്ല, അതിനും വ്യത്യാസമുണ്ട്. പ്രാണനുണ്ട്, ചൂടുമുണ്ട്. പ്രാണ ഊഷ്മണോർ ഭാവ. പ്രാണനും ഊഷ്മവും ഉണ്ട്, ചൂടുമുണ്ട്. മുഗ്ധേ ഹി ജന്തോ മൃദോയം സ്യാ നവാമൃതീതി സംശയാനാഹ ഊഷ്മ അസ്തി നാസ്തീതി ഹൃദയദേശം ആലഭന്തേ നിശ്ചയാർത്ഥം പ്രാണോ അസ്തി നാസ്തീതി ച നാസികാദേശം. ഒരുത്തൻ ബോധം കെട്ട് കിടന്നു കഴിഞ്ഞാൽ പറയുന്നു, ഇവൻ മരിച്ചോ ഇല്ലേ എന്നറിയാൻ വേണ്ടി ആദ്യം എൻ്റെ ഹൃദയത്തിൽ നിന്ന് സ്പർശിക്കുന്നു. ഹൃദയം വിളിക്കൊണ്ടോ? ഇനി അവിടെ കൊണ്ടും തീരുമാനിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മൂക്കിൻ്റെ അടുത്ത് സ്പർശിച്ചു പോകുന്നു. പ്രാണനുണ്ടോ? ദേഹത്ത് ചൂടുണ്ടോ? മുഖത്ത് പ്രാണനുണ്ടോ? ഇതെല്ലാം പരിശോധിക്കുന്നു. മുക്തഹി ജന്തു, ഒരു ജീവി മോഹിതനായാൽ മൃതോയം സ്യാന്നവായ മൃത ഇതി മരിച്ചോ ഇല്ലയോ. സംശയാനാഹ സംശയിക്കുന്നവർ. ഊഷ്മ അസ്ഥി നാസ്തീതി ഹൃദയദേശം അനുബന്ധേ ഊഷ്മ അസ്ഥി നാസ്തീതി വാ. ചൂടുണ്ടോ ഇല്ലയോ എന്നിങ്ങനെ ഹൃദയദേശം അനുബന്ധേ ഹൃദയദേശത്തെ സ്പർശിക്കുന്നു. നിശ്ചയാർത്ഥം ഉറപ്പിക്കാൻ വേണ്ടി പ്രാണോ അസ്ഥി നാസ്തീതി ച നാസികാദേശം. പ്രാണനുണ്ടോ ഇല്ലയോ എന്ന അസ്ഥി നാസ്തി നിശ്ചയാർത്ഥം നാസികാദേശം മൂക്കിന്റെ അറ്റത്തിൽ സ്പർശിക്കുന്നു. ആലബന്ധേ സ്പർശിക്കുന്നു. യദി പ്രാണോഷ്മണോർ അസ്തിത്വം ന അവഗച്ഛന്തി തതോ മൃതോയമിത്തി അധ്യവസായ ദഹനായ അരണ്യം നയന്തി. പ്രാണോഷ്മണോർ അസ്തിത്വം ന അവഗച്ഛന്തി. പ്രാണ ഒന്നും അറിയാൻ പറ്റുന്നില്ല, ചൂടും അറിയാൻ പറ്റുന്നില്ല, രണ്ടുമില്ലെങ്കിൽ പ്രാണോഷ്മണോ അസ്തിത്വം എന്ന അവഗച്ഛൻ രണ്ടും അറിയുന്നില്ലെങ്കിൽ പിന്നെ ദഹിപ്പിക്കുന്നു. തതോ മൃദോയമിത്യ അധ്യവസായ ഓ ഇവൻ മരിച്ചല്ലോ എന്ന് തീരുമാനിച്ചിട്ട് ദഹനായ ദഹിപ്പിക്കുന്നതിന് വേണ്ടി ആരണ്യം നയന്തി കനത്തി കൊണ്ടുപോകുന്നു. കനത്തിലേക്ക് അവനെ കൊണ്ടുപോകുന്നു. അഥതു പ്രാണ ഊഷ്മാണം പ്രതിബന്ധന്റെ തതു നയം മൃതയിത്യധിപത്തായ സജ്ഞാലാഭായ ഭിഷജ്യന്തി. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ചെറിയ അനക്കം ഉണ്ടെങ്കിൽ അവൻ ചികിത്സിക്കുന്നു. അതോ പ്രാണം ഊഷ്മാണം വാ പ്രതിബന്ധന്റെ, ചൂടോ അല്ലെങ്കിൽ പ്രാണന്റെ സാന്നിധ്യമോ അറിഞ്ഞാൽ തത്തോ നയം വൃത്തയിരി അധ്യവസായ ഓ ഇവൻ മരിച്ചിട്ടില്ലല്ലോ എന്ന് തീരുമാനിച്ചിട്ട് സജ്ഞാലാഭായ ബോധലാഭത്തിന് വേണ്ടി, ബോധം വരുന്നതിന് വേണ്ടി വിഷജ്യന്തി ചികിത്സിക്കുന്നു, മരുന്നും മറ്റും കൊടുക്കുന്നു. പുനരുത്ഥാനാശ നദിഷ്ടങ്കത അവൻ എഴുന്നേക്കുന്നു, ഉറപ്പിക്കാം മരിച്ചില്ല. നദിഷ്ടങ്കത മരിച്ചില്ല. പുനരുത്ഥാന ചികിത്സ കഴിഞ്ഞ് ചടി എഴുന്നേക്കുന്നു, മനസ്സിലാകുന്നു അവൻ ഇതുവരെ മരിച്ചിട്ടില്ല എന്ന് വെച്ചാൽ അത് മരണവുമല്ല. മരണമെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. നഹി യമരാഷ്ട്ര പ്രത്യാഗച്ഛത്, യമലോകത്ത് നിന്ന് തിരിച്ചു വന്നെന്നല്ല. ചിലരൊക്കെ അങ്ങനെ പറയാറുണ്ട്, യമലോകത്ത് പോയിട്ട് തിരിച്ചു വന്നു. ഈ കേസ് അങ്ങനെ പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ അവിടെ പ്രാണനുമുണ്ട്, ഊഷ്മാവുമുണ്ട്, ചികിത്സിച്ചു ബോധം വീണ്ടും കിട്ടി. അതുകൊണ്ട് യമരാഷ്ട്രത്തിൽ നിന്ന് തിരിച്ചു വന്നു എന്ന് പറയാനും കഴിയും. മരിച്ചു തിരിച്ചു വന്നു. അസ്തു സർവത്രഹി സുഷുപ്തോ നിശ്ചഞ്ജ്ഞാനത്വ ആമൃതത്വ, ബോധമില്ല മരിച്ചിട്ടുമില്ല, അപ്പൊ സുഷുപ്തിയായിട്ട് കണക്കാക്കിക്കൂടെ എന്നാണ്. അസ്തു തർഹി സുഷുപ്ത നിശ്ചഞ്ജ്ഞാനത്വ അമൃതത്വ, ബോധമില്ല മരിച്ചിട്ടുമില്ലെങ്കിൽ സുഷുപ്തിയാണെന്ന് അത് പറയാൻ കഴിയില്ല. വൈലക്ഷണ്യ വ്യത്യാസമുണ്ട്. എന്താണ് മുഗ്ധ കദാചിത് ചിരമവിന ഉച്ഛ്വസിതി സവേപധുരസ്യ ദേഹോഭൂതി ഭയാനകരുടെ വചനം വിസ്ഫാരിതേ നേത്രേ. മുഗ്ധനെ ഈ തലയ്ക്കെല്ലാം അടികൊണ്ട് കിടക്കുന്നവനെ കണ്ടറിയാം, ശ്വാസോച്ഛ്വാസം ദീർഘസമയം ഇല്ലാതിരിക്കുന്നു, ശരീരം ചിലപ്പം മറയ്ക്കും. മുഖത്ത് നോക്കിയാ ഭയം തോന്നും, കണ്ണുകളെല്ലാം തുറച്ചെന്ന് ഇരിക്കും. വ്യത്യാസമുണ്ട്. മുഗ്ധ കദാചിത് ചിരമപിന ഉച്ഛ്വസിതി, വളരെ സമയത്തേക്ക് ശ്വാസം പിടിച്ചിരിക്കും, സ്തംഭിച്ചിരിക്കും. സവേപധുരസ്യ ദേഹോഭൂതി വിറയൽ, വേപധു വിറയലോടുകൂടി ശരീരം, സവേപ ശരീരം ദേഹോഭൂതി ഭയാനകം, ഭയാനകമായിരിക്കുന്നു മുഖം. നിസ്പാരത്തെ നേത്രയെ, കണ്ണുകൾ കുറിച്ചിരിക്കും, തുറന്നിരിക്കും. പിന്നെ ഇതങ്ങനെ ഉറക്കമെന്നങ്ങനെ പറയാൻ പറ്റും. മുഗ്ധ സുഷുപ്തസ്തു പ്രസന്ന വദന തുല്യകാലം പുനഃപുനരുച്ഛ്വസിതി നിമീലിതേ അസ്യ നേത്രേ ഭവ. സുഷുപ്തനാണെങ്കിലോ പ്രസന്ന വദന, വളരെ ശാന്തമായ മുഖമായിരിക്കും ഉറങ്ങുന്നത്, കണ്ട ഭയം തോന്നത്തില്ല. തുല്യകാലം പുനഃപുനരുച്ഛ്വസിതി, എന്താണ് അവന്റെ കൂർക്കം വലി, അതൊരു താളത്തിലായിരിക്കും. തുല്യകാലം കൃത്യമായ ഇടപെട്ട് പുനഃപുനൊരു ഉച്ഛ്വസിതി, വീണ്ടും വീണ്ടും ഉച്ഛ്വസിക്കുന്നതാണ് ശ്വാസം ഉച്ഛ്വാസം. നിമീലതേ അസ്യ നേത്രേ ഭവത, കണ്ണുകൾ അടഞ്ഞിരിക്കും. പിന്നെ സുഷുപ്തിയും ബോധക്കേടും ഇങ്ങനെ ഒന്നാകുന്നു. എന്നുവെച്ചാൽ അസ്യ ദേഹവും വേപത്തെ, അവന്റെ ശരീരം വിറയ്ക്കുന്നില്ല. പാണിപേഷണ മാത്രേണ ച സുഷുപ്തം ഉത്ഥാപയന്തി നദമുഗ്ധം മുദ്ഗരഘാതേനാദി. പാണിപേഷണം കൈകൊണ്ടൊന്ന് സ്പർശിച്ചാൽ മതി. അതുകൊണ്ട് മാത്രവും ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് കുലിക്കൊണ്ടൊക്കെയുണ്ട്, അല്ലെങ്കിൽ ഒന്ന് സ്പർശിച്ചാൽ മതി. സുഷുപ്തം ഉത്ഥാവേന്ദി, അങ്ങനെയും ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്താം, അങ്ങനെ ഉണർത്തുന്നു. അത് മുഗ്ധം മുദ്ഗരഘാതേനാവി, തലയ്ക്കടി കൊണ്ട് ബോധം കിടക്കുന്നവന് ഒരടി കൂടെ കൊടുത്താൽ ബോധം കിട്ടണമെന്ന് ഉറപ്പൊന്നുമില്ല, ചത്തുപോകും ചിലപ്പോൾ. അങ്ങനെ അത് മുഗ്ധം മുദ്ഗരഘാതേനാവി, നേരത്തെ പറഞ്ഞല്ലോ മുസലം. അതുപോലെ തന്നെ പഴയകാലത്ത് സാധനങ്ങളാണ് ഒരടിയുടെ കൊടുത്താലും ഉണർണമെന്നില്ല. നിമിത്ത ഭേദശ്ച ബോധി മോഹസ്വാപയോഹു, ഇനി നിമിത്ത ഭേദമുണ്ട് മോഹത്തിനും ഉറക്കത്തിനും. മോഹസ്വാപയോഹു, എന്താണ് നിമിത്ത ഭേദം? മുസലസംപാദാദി നിമിത്തത്വാ മോഹസ്, മുസലസംപാദം തലക്കടി, ഇതെല്ലാം കൊണ്ടാണ് മോഹം സംഭവിക്കുന്നത്. മുസ്ലിം സംവാദാദി നിമിത്തത്വം അന്മോഹസ ശ്രമ ശ്രമാദി നൈ. നിങ്ങളുടെ പുസ്തകത്തിൽ എങ്ങനെയാ? ശ്രമാദി എന്നാണ് ഇതിൽ തെറ്റ്. ശ്രമാദി നിമിത്തത്വാച്ച സ്വാപസ്യ, ശ്രമാദി നിമിത്തം ക്ഷീണം കൊണ്ടാണ് ഉറങ്ങുന്നത്, അവരുടെ നിമിത്തം വേണോ? ശ്രമാദി നിമിത്തമായിരിക്കും ഉറക്കത്തിൽ. നച്ചലോകെ അസ്ഥി പ്രസിദ്ധിർ മുഗ്ധ സുപ്തൈരി, അതുമാത്രമല്ല ലോകത്തിൽ ആരും പറയാറില്ല ബോധം കിടക്കുന്നവനെ കണ്ടിട്ട് ഉറങ്ങിക്കിടക്കുകയാണ്. ഇന്നത്തെ ലോകെ പ്രസിദ്ധി അസ്ഥി മുഗ്ധ സുപ്തൈരി പരിശേഷ. അപ്പൊ പിന്നെ എന്താ, ജാഗ്രതല്ല, മരണമല്ല, ഉറക്കമല്ല, മൂന്നുമല്ല മോഹം. പിന്നെ അതെന്താണ്? പരിശേഷ അർത്ഥസമ്പത്തി മുഗ്ധത ഇത്യപഗച്ഛം. അർത്ഥസമ്പത്തിയാണ് മുഗ്ധത എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥസമ്പത്തി എന്ന് പറഞ്ഞാൽ? അതിനെ സുഷുപ്തിയുമായി ബന്ധപ്പെടുത്തി പറയുകയാണ് അർത്ഥസമ്പത്തി. സുഷുപ്തി എന്ന് പറയുമ്പോൾ പൂർണ്ണ സമ്പത്തി. ബോധക്കേട് എന്ന് പറയുമ്പോൾ ഒന്നും അറിയാതെ നടക്കുന്ന ബോധക്കേട്, അർത്ഥസമ്പത്തി. നിസ്സംജ്ഞത്വാദ് സമ്പന്ന, ഇതരസ്മാദ് വൈലക്ഷണ്യ അസമ്പന്ന. ഇവിടെ സമ്പത്തി എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? ഉറക്കം പോലെ ബോധമില്ല. എന്നാൽ ഇതരസ്മാദ് വൈലക്ഷണ്യ അസമ്പന്ന, സുഷുപ്തിയിൽ നിന്ന് വ്യത്യാസമുണ്ട്, അതുകൊണ്ട് അസമ്പന്നനാണ്. അതുപോലെ ഒരു സമ്പത്തി ഇവിടെ സംഭവിച്ചിട്ടില്ല, ഏകീഭാവം സംഭവിച്ചിട്ടില്ല എന്നർത്ഥം. എന്താ വ്യത്യാസം എന്ന് വിശദീകരിക്കും. നിസ്സംജ്ഞത്വാദ് സമ്പന്ന, ബോധമില്ലാത്തതുകൊണ്ട് സമ്പന്നനെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഈ ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ സുഷുപ്തി എന്ന് പറയുന്നത് കേവലം ബോധമില്ലായ്മ, ബോധമില്ല എന്നുള്ളതല്ല അവിടുത്തെ, അത് മാത്രമാണ്. അത് മാത്രം കൊണ്ട് സുഷുപ്തി എന്ന് പറയാൻ പറ്റില്ല. കാരണം ആ ബോധമില്ലായ്മ ഇവിടെ മോഹാലസ്യത്തിലുണ്ട്. ഇതിരസ്മാന്ത് വൈലക്ഷണ്യ അസമ്പന്ന, പക്ഷെ അവിടെ സമ്പന്നൻ എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ സമ്പത്തി എന്ന് പറയുന്നതുകൊണ്ട് സത്സമ്പത്ത് പറയാൻ കഴിയത്തില്ല. കഥം പുനർ ഹ അർദ്ധസമ്പത്തിൽ മുഗ്ധതയിൽ ശക്തിദേവി. അപ്പൊ പിന്നെ എന്താണ് ഈ അർദ്ധസമ്പത്തി എന്ന് പറയുന്നത്? കഥം അർദ്ധസമ്പത്തി മുഗ്ധതയിൽ ശക്തി. അർദ്ധസമ്പത്തി എന്ന് പറയുന്നത് എന്താണ്? പൂർണ്ണസമ്പത്തി അർദ്ധസമ്പത്തി. അതെന്താണ്? യാവത സുപ്തം പ്രതി താവതുക്തം ശ്രുതിയ. സുപ്തനെ സംബന്ധിച്ച് ശ്രുതി സമ്പന്നോ ഭവതി. ഇതാണ് സമ്പത്തി എന്ന് പറയുന്നത്. സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്നു. ഇതാണ് സുഷുത്തനെ സംബന്ധിച്ച് പറയുന്നത്. അത്ര സ്തേനോ അസ്തേനോ ഭവതി. അവിടെ പുണ്യം ഉള്ളവൻ പുണ്യമുള്ളവനല്ല, പാപം ചെയ്തവൻ പാപം ചെയ്തവനല്ല, ഇങ്ങനെയൊക്കെ അവിടെ വിശദീകരിച്ച് പറയുന്നുണ്ട്. നെയ്തം സേതും അഹോരാത്രയേ തരത ന ജര ന മൃത് ന ശോകം ന സുഹൃതം ന ദുഷ്കൃതം. ഏതം സേതും, ഇത് സേതുവിനെ പോലെയാണ്. വെള്ളത്തെ തടഞ്ഞു നിർത്തുന്ന അണക്കെട്ടാണ് സേതു. അതിനെ സേതു എന്ന് വിളിക്കാൻ കാരണം വെള്ളത്തിന് ശക്തിയും ഒഴുക്കും എല്ലാം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ പറ്റുന്നില്ല. അവിടെ ചെന്ന് വെള്ളം തടഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ അഹോരാത്രം എന്ന് വെച്ച കാലം, കാലത്തിന് മറികടക്കാൻ കഴിയാത്ത ഒന്നാണ് സുഷുപ്തി എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ കാലം ഈ ജാഗ്രതയിലെ കാലം, ജാഗ്രതയിലെ കാലം സുഷുപ്തിയിലില്ലല്ലോ. അവിടെ കാലബോധ ശൂന്യനായാണ് ഒരുവൻ ഉറങ്ങുന്നത്. അവിടെ കാലമില്ല. അപ്പൊ കാലത്തെ നിഷേധിച്ചതുകൊണ്ട് തന്നെ കാലത്തെ ആശ്രയിക്കുന്ന ഒന്നും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ടാണ് കാലത്തെ തന്നെ, അടിസ്ഥാനപരമായ കാലത്തെ തന്നെ നിഷേധിച്ചത്. കാലപരിച്ഛിന്നമല്ല, അപരിച്ഛിന്നമായിരിക്കുന്നു. അതാണ് ഏതം സേതും, ഈ സേതു പോലെയുള്ള ഇതിനെ അഹോരാത്രേ ഇന്നത്തെ അഹോരാത്രികൾ തരണം ചെയ്യുന്നില്ല. അവിടെ രാത്രിയില്ല, പകലില്ല. നമ്മൾ പറയും രാത്രിയിലാണ് ഉറങ്ങിയത്. രാത്രിയില്ല അവിടെ, പകലുമില്ല. പകലുറങ്ങിയാലും രാത്രി ഉറങ്ങിയാലും ഉറക്കം ഒന്നു തന്നെ. നജര നമ്രത്തർ, ഉറങ്ങുന്നവൻ യുവാവല്ല വൃദ്ധനല്ല. നമ്രത്തർ, ഉറങ്ങുന്നവന് ജീവിതമില്ല മരണവുമില്ല, രണ്ടും ഇല്ലാത്ത അവസ്ഥയില്ല. എന്തുകൊണ്ടാണ് ഈ പറയുന്നതെല്ലാം? ബ്രഹ്മത്തിന്റെ ലക്ഷണമാണ്. ന ശോകോ, അവിടെ എന്തെങ്കിലും ദുഃഖമുണ്ട്? ഒരു ദുഃഖമില്ല. ന സുഹൃതം, പുണ്യമോ പുണ്യഫലമായ സുഖമോ അവിടെയില്ല. ന ദുഷ്കൃതം, പാപമോ പാപഫലമായ ദുഃഖമോ അവിടെയില്ല. ഇനി ജീവേഹി സുഹൃത ദുഷ്കൃതയോ പ്രാപ്തി സുഖിത്വ ദുഃഖിത്വ പ്രത്യയോ ഉത്പാദനേന ഭവതി. ജീവനിലാണെങ്കിലോ സുഹൃത ദുഷ്കൃതയോഹോ പ്രാപ്തി. ജീവനിൽ സുഹൃത ദുഷ്കൃതങ്ങൾ, പാപപുണ്യങ്ങൾ പ്രാപ്തി, സുഖിത്വ ദുഖിത്വ പ്രത്യ ഉത്പാദനേന ഭവതി. അതെങ്ങനെ നമ്മൾ അറിയുന്നത്? സുഖമുണ്ടാവുമ്പോൾ പാപം തന്നെ പ്രാപിച്ചിരിക്കുന്നു. ദുഃഖമുണ്ടാവുമ്പോൾ, സുഖമുണ്ടാകുമ്പോൾ പുണ്യം തന്നെ പ്രാപിച്ചിരിക്കുന്നു, ദുഃഖമുണ്ടാകുമ്പോൾ പാപം പ്രാപിച്ചിരിക്കുന്നു എന്നിങ്ങനെ സുഖത്വവും ദുഃഖിത്വവും ഉണ്ടാക്കി. അതാണ് ജീവന്റെ പൊതുവായ നില. സുഹൃത ദുഷ്കൃതങ്ങളെ കൊണ്ട് അവിടെ സുഖിത്വം ദുഃഖിത്വം അതിന്റെ പ്രത്യയം ഉണ്ടാകുന്നു. സുഖിത്വ ദുഃഖിത്വ പ്രത്യയം എന്ന് വെച്ചാൽ സുഖദുഃഖാനുഭവം. അത് ജീവനിൽ സാധാരണ ഉണ്ടാവുന്നു. ഇത് പൊതുവായ നിയമം പറയും. ജീവേഹി സുഹൃത ദുഷ്കൃതയോ പ്രാപ്തി സുഖിത്വ ദുഃഖിത്വ പ്രത്യയോ ഉത്പാദന. എന്നുവെച്ചാൽ സുഖിത്വ പ്രത്യയോ ദുഃഖിത്വ പ്രത്യയോ വാ സുഷുപ്തേ വിദ്യതേ. സുഖാനുഭവമോ ദുഃഖാനുഭവമോ ഇത് രണ്ടും സുഷുപ്തിയിൽ ഇല്ല. നിജാ സുഖിത്വപ്രത്യയോ ദുഃഖിത്വപ്രത്യയോ സുഹൃത്തെ വിദ്യേ. സുഖിത്വപ്രത്യയം നിജാ സുഖജ്ഞാനം സുഖാനുഭവം. ദുഃഖിത്വപ്രത്യയം എന്ന് വെച്ചാൽ ദുഃഖാനുഭവം. ഇത് രണ്ടും ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ അതിൻ്റെ വിപരീതമായ അനുഭവം വരും. ഇത് രണ്ടുമില്ല. അത് ഇത് പറയാൻ കാരണം എന്താണ്? എന്നാ സുഹൃത്തം ദുഷ്കൃതം. സുഹൃത്തിന് സുഹൃത്തുമില്ല, ദുഷ്കൃതമില്ല, പുണ്യമില്ല, പാപമില്ല. അപ്പം എന്ന് ശ്രുതി പറയുമ്പം സുഖവും ദുഃഖവും ഇല്ല എന്ന് പറയുമ്പം അവിടെ സുഖവും ദുഃഖത്തിനും കാരണമായിരിക്കുന്ന പുണ്യഭാവം ഇല്ലെന്ന് തന്നവർ. എവിടെ സുഷുപ്തന് എന്ന് പറഞ്ഞാൽ അവിടെ കർമ്മമില്ല എന്നാണ്. അപ്പൊ പിന്നെ കർമ്മം ഉണ്ടെന്ന് ഭാഷകാരൻ പറയുന്നതിന്റെ താല്പര്യം എന്താ? എങ്ങനെയാണോ സുഷുപ്തന് ശരീരം ഉണ്ടെന്ന് പറയുന്നു, പറഞ്ഞില്ലേ നേരത്തെ? സുഷുപ്തൻ ഉറക്കം വലിക്കുന്നു എന്ന് പറഞ്ഞില്ലേ? എന്ന് പറയുന്ന പോലെയാണ് ഇത്. രണ്ട് സുഷുപ്തനെ സംബന്ധിച്ച സുഷുപ്തൻ കൂർക്കം വലിക്കുന്നു എന്ന് പറയുന്നു. സുഷുപ്തനിൽ സുകൃത ദുഷ്കൃതങ്ങളില്ല എന്ന് വെച്ചാൽ കർമ്മമില്ല. അപ്പൊ സുഷുപ്തൻ കൂർക്കം വലിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ കൂർക്കം വലിക്ക് കാരണമായ കർമ്മം അവിടെ കാണുമല്ലോ അല്ലേ? അല്ലെങ്കിൽ ചത്തുപോകും. കാരണം കർമ്മം അവസാനിച്ചാൽ പിന്നെ കൂർക്കം വലിക്കത്തില്ല. കുർക്കം വലിക്കും കാരണമായ കർമ്മമുണ്ട്, നിന്നു പോകുന്നുണ്ടല്ലോ. അപ്പൊ കർമ്മമുണ്ടെന്ന് പറയുന്നത് അങ്ങനെയാണ്, കുർക്കം വലിക്കുന്നോണ്ടാണ് കർമ്മമുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അത് സുഷുപ്തന്റെ എവിടെ ഇരിക്കുന്നു ആ കർമ്മം എന്ന് ചോദിക്കും. എന്നിട്ട് പറയുന്നു, ശ്രുതി തന്നെ പറയുന്നു, ഭാഷകാരൻ മാത്രമാണ്, സുഹൃത ദുഷ്കൃതങ്ങൾ സുഷുപ്തനിൽ ഇല്ല, അതിന്റെ ഫലമായ സുഹൃത്തുക്കങ്ങളും ഇല്ല. അപ്പൊ പിന്നെ അത് എവിടെയാ ഇല്ലാത്തത്, എവിടെയാ ഉള്ളത്? ഇതാണ് ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. എത്ര പറഞ്ഞാലും ആൾക്കാർക്ക് മനസ്സിലാകാം. രണ്ടും ഒരാൾ തന്നെ പറയുന്നു, രണ്ടും പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് രണ്ടും ശ്രുതി തന്നെ പറയുന്നു. സുപ്തേഷു യേശ പ്രാണോ ജാഗ്രതി, ഇന്ദ്രിയങ്ങളെല്ലാം ഉറങ്ങിക്കിടക്കുക, സുപ്തമായി വിലയിച്ചിരിക്കുന്നു. അപ്പോൾ പ്രാണൻ മാത്രമവിടെ, ഇത് സുഹൃത്തിയെ കുറിച്ച് പറയുന്നു. അപ്പോൾ കർമ്മം ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. ശരീരത്തിൽ പ്രാണനെ നിലനിർത്തുന്ന എന്താ, എന്താ നിലനിർത്തുന്നത്? കർമ്മം വെച്ചാൽ കർമ്മ സംസ്കാരം. അപ്പോൾ അതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ചാകുന്നില്ല എന്ന് ചോദിക്കും. അപ്പോൾ ഉണ്ടെന്ന് പറയേണ്ടി വരും. എന്നാൽ പറയുന്നു എന്താണ് ഇവിടെ പറയുന്നത്? പൂർണ്ണ സമ്പത്തിയാണ്. സസമ്പത്തി എന്ന് പറയുന്നത് മൂർച്ഛതിനെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? അർത്ഥസമ്പത്തി. ഇവിടെ അങ്ങനെയല്ല, പൂർണ്ണമായ സമ്പത്തിയാണ്. ഒന്നും അവശേഷിച്ചിട്ടില്ല. അടുത്ത് പറയും സർവോപാധികളും പോയി. തസ്മാത് ഉപാധി വശമാ, അവിടെ എന്ത് വരുന്നു? ഉപാധി എല്ലാം ഉപശമിച്ചു. ഒരു ഉപാധിയില്ല. ഉപാധി ഉപശമിച്ചു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? സത്തിനോട് ഏകീഭവിച്ചിരിക്കുന്ന സ്വരൂപത്തെ കാണിക്കുകയാണ്. ആ സ്വരൂപത്തിൽ പ്രജ്ഞയേയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യബോധം അവിടെ ഇല്ല. അവിടെ അറിയാനായിട്ടും കാണാനായിട്ടും ഒന്നും തന്നെ ഇല്ല. കേവല സത്താ മാത്രമായി സ്ഥിതി ചെയ്യുന്നു താൻ. അപ്പൊ അങ്ങനെ കേവല സത്താ മാത്രനായി സ്ഥിതി ചെയ്യുമ്പോ സ്വപ്നത്തിലെ ജാഗ്രതത്തിലെ എല്ലാം സ്വദുഃഖാനുഭവങ്ങളെല്ലാം അവിടെ നിഷേധിക്കപ്പെട്ടു. പിന്നെ ശേഷിക്കുന്ന കേവല സത്താ മാത്രമായ സ്ഥിതി, അതിനാണ് പറയുന്നത് ആനന്ദമാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ അവിടെ ആരും അനുഭവിച്ച ആനന്ദമല്ല, കേവല സ്വരൂപം. അതിന് ആനന്ദ സ്വരൂപം എന്ന് പറയാം. ഈ ജാഗ്രത്തിൽ പ്രമാതാവ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, അറിയുന്നവൻ അനുഭവിക്കുന്ന ആനന്ദമല്ല, അതാണ് കേവലമായ സ്വരൂപമായ ആനന്ദം. ആ ആനന്ദ മാത്രനായി സ്ഥിതി ചെയ്തിരിക്കുന്ന അതിനെ വേണമെങ്കിൽ പറയാം. എന്താണ് ജാഗ്രതയിലെയും സ്വപ്നത്തിലെയും ഒക്കെ ദുഃഖങ്ങളും സുഖവും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സുഖമായിരുന്നു എന്ന് പറയുന്നതിന് അതേ ഉള്ളൂ അർത്ഥം. ഏതെങ്കിലും സുഖത്തെ അനുഭവിച്ചു എന്നോ അനുഭവിച്ച സുഖത്തെ സ്മരിക്കുന്നു എന്നോ അർത്ഥമില്ല. അനുഭവിക്കാതെ സ്മരിക്കാൻ പറ്റത്തില്ല, ഒരു സ്മരണവും സംഭവിക്കത്തില്ല. ജാഗ്രതയിൽ സ്മരിക്കണമെങ്കിൽ എന്ത് വേണം? അനുഭവം. ഒന്നിനെയും സ്മരിക്കുന്നില്ല എന്ന് വെച്ചാൽ ഒരു അനുഭവത്തെയും സ്മരിക്കുന്നില്ല എന്നർത്ഥം. ഒന്നിനെയും സ്മരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ താൻ സത്താ മാത്രനായിരുന്നു എന്തുകൊണ്ട് പറയും? താനിപ്പോഴും അതാണ്. അതുകൊണ്ട് താനിപ്പോഴും സത്താസ്വരൂപനായി സ്ഥിതി ചെയ്യുന്നുകൊണ്ട് പറയാൻ കഴിയുന്നു അപ്പോഴും അത് തന്നെയായിരുന്നു. അപ്പൊ പിന്നെ കർമ്മമുണ്ടെന്ന് പറയുക, പ്രാണനുണ്ടെന്ന് പറയുക, ശരീരമുണ്ടെന്ന് പറയുക, ഇതെല്ലാം പറയുന്നത് എങ്ങനെ? ഇപ്പോഴും സത്താമാത്രനായിരിക്കുമ്പോൾ ഇതെല്ലാം ഉള്ളതുപോലെ, ജാഗ്രത്തിലും സത്താമാത്രനായിരിക്കുമ്പോൾ ഇതെല്ലാം ഉള്ളതുപോലെ. ജാഗ്രത്തിലും സത്താമാത്രനായിരിക്കുമ്പോൾ ഇതെല്ലാം ഉള്ളതുപോലെ. ജാഗ്രത്തില് ഉള്ളതുപോലെ കേവല സത്താമാത്രനായിരുന്നിട്ടും ഉള്ളതുപോലെ എന്ന് പറയുമ്പോൾ ജാഗ്രത്തിൽ അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. ജാഗ്രത്തിൽ താൻ സത്താമാത്രനാണെന്ന് തനിക്കറിയാൻ പറ്റുന്നു, അതുപോലെ തന്നെ ഇതിന്റെ എല്ലാ അനുഭവവും. അപ്പൊ ജാഗ്രതയുടെ പോലെ സുഷുപ്തി പറയാൻ പറ്റുമോ? ജാഗ്രത്തിൽ ഇരുന്നുകൊണ്ട് തന്റെ സുഷുപ്തിയെ കുറിച്ച് വിചാരം ചെയ്യുമ്പോ, തന്റെ അവസ്ഥയെ കുറിച്ച് വിചാരം ചെയ്യുമ്പോ, അവിടെ അന്യന്റെ സുഷുപ്തി കണ്ടുകൊണ്ട്, അതാണ് അജാത ശത്രുവും ബലാഗിയുമായിട്ടുള്ള സംഭാഷണത്തിൽ എന്ത് ചെയ്യുന്നു? സുഷുപ്തിയെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി എന്താ ചെയ്യുന്ന? അവിടെ ഉറങ്ങുന്നവന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ഇതാ ഇതൊക്കെയാ സംഭവിക്കുന്നത്, ഇന്നത്തെ സയൻസ് പോലെ. അങ്ങനെ പഠിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട്. കാരണം താൻ സുഹൃത്തനായിരിക്കുമ്പോൾ താൻ ഒന്നിനെ അറിയുന്നില്ല എന്ന് പറയുന്നത് പോലെ തന്നെ വാസ്തവമാണ് താൻ ഉണർന്നിരിക്കുമ്പോൾ സുഹൃത്തനെ അറിയുന്നു എന്ന് പറയുന്നു. രണ്ടും തുല്യമാണ്. താൻ ഉണർന്നിരിക്കുമ്പോൾ സുഹൃത്തനെ അറിയുന്നില്ലേ? ഇപ്പോൾ സുഷുപ്തനായി രണ്ടുപേരുണ്ടോ? ഒന്ന് ആരാണോ? താൻ തന്നെ. അവിടെ തനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. പക്ഷേ തന്റെ അറിവിന് വിഷയമായ ഒരു സുഷുപ്തനുണ്ട്, അവനെ കണ്ടുകൊണ്ട് പറയുന്നതാണ് ഈ പറയുന്നതല്ല. അത് സത്സമ്പത്തിയിലെ കാര്യങ്ങളല്ല പറയുന്നത്. അവനെ കണ്ടുകൊണ്ട് പറയാൻ എന്താണ്? അവിടെ അജ്ഞാനം ഉണ്ടായിരുന്നു, കർമ്മം ഉണ്ടായിരുന്നു, ചലനങ്ങളുണ്ടായിരുന്നു. ആ പറയുന്നതൊക്കെ ശരിയാണ്. അതിന് ദൃഷ്ടിഭേദം എന്ന് പറയും. അദ്വൈതത്തിലാണെങ്കിൽ എന്ത് ദൃഷ്ടി എന്ന് പറയും? പരദൃഷ്ടി. ആ ഒന്ന് ആത്മദൃഷ്ടി എന്ന് പറയുമ്പോൾ അവിടെ ഒന്നും ആരോപിക്കുന്നില്ല. അല്ലെങ്കിൽ അപവാദ ദൃഷ്ടി, സത്സമ്പത്തി എന്ന് പറയുന്ന അപവാദ ദൃഷ്ടി പറയുക. അപ്പൊ അപവാദ ദൃഷ്ടിയിൽ അവിടെ എന്തിനെങ്കിലും ഒന്നിനെ സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ അത് അനുഭവത്തിനും യുക്തിക്കും എല്ലാം വിരോധം വരും. അവിടെ അജ്ഞാനമുണ്ടെന്ന് പറയുകയോ മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് പറയുകയോ കർമ്മമുണ്ടെന്ന് പറയുകയോ എല്ലാം ചെയ്തു കഴിഞ്ഞു. ആരോപിത ദൃഷ്ടിയിലാണെങ്കിൽ എന്തൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നു അതെല്ലാം അവിടെ ഉണ്ടെന്ന് പറയാം. എന്ന് വെച്ചാൽ ഉറങ്ങിക്കിടങ്ങുന്നവനെ നോക്കിയിട്ട് പറയാം ഇവൻ അജ്ഞാനിയാണെന്ന് പറഞ്ഞാൽ എന്താ തെറ്റ്? അവനജ്ഞനാണല്ലോ. അതുകൊണ്ടാണ് പറയുന്നത് അവൻ അജ്ഞനായതുകൊണ്ട് വീണ്ടും സംസാരിയായി ഉണരുന്നു. സിംഹോവാ മിസഭോവാ വ്യാക്രോവാ എന്നുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. ഈ അപവാദ ദൃഷ്ടിയിലും ആരോപിത ദൃഷ്ടിയിലുമാണ് ഈ രണ്ട് കാര്യങ്ങളൊന്നും അവിടെ തന്നെ പറഞ്ഞതാണ്. ഇത് സുഹൃത്തിക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല. സുഹൃത്തി ഒരു ദൃഷ്ടാന്തമായി പറയുന്ന ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ച് മുഴുവൻ പറയുന്ന കാര്യമാണ്. അധ്യാരോപം മധ്യാരോപ അപവാദഭ്യാം നിഷ്പ്രപഞ്ചം പ്രപഞ്ചത്തെ എവിടെയാണ് കേട്ടത്? മണ്ടൂക്യത്തെ ഞാൻ കേട്ടില്ല. മുമ്പും പറഞ്ഞിട്ടുണ്ട് ഇവിടെയാണ് ഒരു തവണയെങ്കിലും. ബ്രഹ്മസൂത്രത്തിൽ ഞാൻ കേട്ടിട്ടില്ല. നിങ്ങളെല്ലാം കേൾക്കുന്നു. നിങ്ങളൊക്കെ സർവജ്ഞന്മാരായിരുന്നു എല്ലാം കേൾക്കുന്നു. ഞാനിത് ബ്രഹ്മസൂത്രത്തിനും കേട്ടില്ല, മാണ്ഡുക്യത്തിനും കേട്ടില്ല, ബൃഹദാരണ്യ വാർത്തികത്തിൽ ഞാൻ കേട്ടില്ല. ഇതെവിടെയാ കേട്ടതെന്ന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്യക്തമായി പറഞ്ഞെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. സംശയമുണ്ടെങ്കിൽ റെക്കോർഡിംഗ് പരിശോധിക്കും. അവിടെയാ തകരാറ്. നമുക്കിതെല്ലാം ഓർത്തു വയ്ക്കാൻ പറ്റത്തില്ല, ആർക്കും പറ്റില്ല, എനിക്കോ നിങ്ങൾക്കോ പറ്റില്ല. പക്ഷെ ഓർത്തു വയ്ക്കേണ്ടതിനെ ഒന്ന് ഓർത്തു വയ്ക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിലും ശരിയാകത്തില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ ആയിരിക്കില്ല പിന്നെ നിങ്ങളുടെ നിങ്ങൾ നീ പറയാൻ പോകുന്നു. ഞാൻ പറയുന്നതെന്ന് കേൾക്കുന്നില്ല. ഇതുകൊണ്ട് പൂത്തിനിരുന്നു ഉറങ്ങിയ നമ്പ്യാരുണർന്നിട്ട് പിന്നെ എന്താ ഉണ്ടാക്കിയത്? ഓട്ടതുപോലെ തുള്ളക്കഥ ഉണ്ടാക്കിയതുപോലെ ആയിപ്പോ കേട്ടിട്ടുണ്ടല്ലോ. പൂത്ത് മിഴാവ് കൊട്ടുന്ന ജോലിയായിരുന്നു നമ്പ്യാർക്ക്. പക്ഷെ നമ്പ്യാർ എന്ത് ചെയ്തു? അവിടെ നിന്ന് ഉറങ്ങിപ്പോയി. പക്ഷെ പിന്നീട് ഗുണമുണ്ടായി. എന്തുണ്ടാക്കി? അതിന്റെ പേരിന് ഓട്ടം തുള്ളൽ ഉണ്ടാക്കി. അതുപോലെ ഞാനിവിടെ നടത്തുന്ന കഥകളിയും നിങ്ങൾ ഇനി അവതരിപ്പിക്കാൻ പോകുന്ന ഓട്ടം തുള്ളലുമായിരിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞു അവസാനം കഥകളി ഇങ്ങനെ ഓട്ടം തുള്ളലായെന്ന് ചോദിച്ചാൽ അതിന്റെ കുറ്റം എന്റെ തലയിൽ വരും. അങ്ങനെയല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. നിങ്ങളുടെ കുറ്റം ഉണ്ടല്ലോ. അങ്ങനെ സംഭവിക്കും എന്നാ തോന്നുന്നത്. അതൊന്നും മറക്കാൻ പാടില്ല. ചില കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചിരുന്നു. ചില കാര്യങ്ങൾ അത്യാവശ്യമുള്ള കാര്യങ്ങൾ എവിടെ എന്താണ് എല്ലാം അതിൻ്റെ ആവശ്യമുണ്ട്. നിങ്ങൾ ബുക്കിൽ കുറിച്ചിടും, അതുകൊണ്ട് കാര്യം. കേൾക്കുന്ന സമയത്ത് ചിലർ നോട്ട് കുറിച്ച് വയ്ക്കും. അത് ഉപയോഗമുള്ള ഒരു കാര്യമാണ്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുവാൻ നോട്ടെടുത്ത് നോക്കിയാൽ മനസ്സിലാകും. പക്ഷെ അത് എന്തിനു വേണ്ടിയിട്ടുള്ള പഠിത്തമാണെന്നറിയാം. എന്തിനു വേണ്ടിയുള്ളതാ? പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള പഠിത്തമാണ്. അപ്പൊ നമ്മൾ പരീക്ഷ എഴുതാൻ വേണ്ടിയ തുടക്കത്തിലേ ഞാൻ പറഞ്ഞു ഭഗവത്ഗീത തുടങ്ങുന്നത്. പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ. അല്ല, അതിന്റെ ഗൗരവം മനസ്സിലാക്കില്ല. രാവിലത്തെ പ്രോഗ്രാമിന് ഒന്ന് അറ്റൻഡ് ചെയ്യുക, പിന്നെ പല പ്രോഗ്രാമുകളും പിറകെ വരും. അങ്ങനെ വന്നിരിക്കുന്നവരുണ്ട്, തള്ളിവിടുന്നവരുണ്ട്, തള്ളിവിട്ട് വന്നിരിക്കുന്നവരുണ്ട്, ഇങ്ങോട്ട് തള്ളിക്കേച്ച് കഥ ഉടയ്ക്കുന്നവർ വഴിവരും. ഇതുവെല്ലാം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? ഒരു കാര്യമില്ല. അതല്ല, അത് മനസ്സിലൊന്ന് കുറിച്ചിടണം, പ്രധാനപ്പെട്ട കാര്യം. എന്നാലേ അത് പറയത്തുള്ളൂ. ഭഗവത്ഗീത 13-ാം അധ്യായം 13-ാം ശ്ലോകത്തിന്റെ ഭാഷ്യത്തിലാണ് ഭാഷ്യകാരൻ പറഞ്ഞിരിക്കുന്നത്. എന്താണോ വ്യക്തമായി പറഞ്ഞാണ്. അപ്പൊ അത് ഇവിടെ മാത്രം പറയുന്നതല്ല, അധ്യാരോപം അപവാദം എന്നൊക്കെ പറയുന്നു. ഇവിടെ അതൊരു വലിയ വിഷയമാക്കേണ്ട കാര്യമില്ല. അതുണ്ടോ ഇതുണ്ടോ, സുഹൃത്തിൽ ഉപാധിയുണ്ടോ, നശിച്ചു, അജ്ഞാനമുണ്ടോ, നശിച്ചു. ഭക്ഷ്യകാരനും മറ്റു വ്യാഖ്യാതാക്കളും പറയും, അധ്യാരോപന്യായേന അപവാദന്യായേന പല കാര്യങ്ങളും പറയും. അതാത് പ്രക്രിയ അനുസരിച്ച് അത് മനസ്സിലാക്കണം. ജീവിതത്തിൽ വിഭിന്ന പ്രക്രിയകളാണ്, അത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൂടേണ്ട കാര്യമില്ല. പിന്നെ ഭാഷകാരൻ എന്തിനങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഞാൻ ചോദിക്കുന്നു പൂർവപക്ഷം ചിന്തിക്കാൻ വേണ്ടി. പൂർവപക്ഷം പറഞ്ഞാലും സിദ്ധാന്തം പറഞ്ഞാലും കഥ ഒന്ന് തന്നെ തോന്നാം. പിന്നെന്താ കഥയിലെന്താ കാര്യം? ഇവിടെ ഇത് രണ്ടും പറയുന്നു. ഈ ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? ഓരോ മനുഷ്യരും ചിന്തിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ശ്രുതി എന്ന് പറയുന്നു അവരും ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി. ഭാഷ്യകാരൻ അതിലുപരി ചിന്തിച്ചു, വളരെ ഗഹനമായി ചിന്തിച്ച കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് പറഞ്ഞിരുന്നു. അത് നമ്മക്കൊണ്ട് കഴിയുന്ന രീതിയിലെങ്കിലും അത് മനസ്സിലാക്കും. പക്ഷെ അത് മനസ്സിലാവുന്നു തലതിരിഞ്ഞു പോകും. ഇവിടെ എന്താ പറയുന്നത്? സുഖിത്വപ്രത്യോ ദുഃഖിത്വപ്രത്യോ വ സുഹൃത്തെ വിദ്യേത്തെ. സുഖാനുഭവവും ദുഃഖാനുഭവവും സുഹൃത്തിയിൽ ഇല്ല ഇല്ല എന്ന് പറയുന്ന അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു. അല്ല, മറിച്ച് ഒരാൾ പറയണം, അവൻ ഉറങ്ങിക്കിടന്നപ്പോ ചിരിക്കുന്നുണ്ട്, അപ്പൊ അവ സുഖം അനുഭവിച്ചുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞാൽ അത് പറയാം. അതാണോ ഭാഷകാരൻ പറയുന്നത് സുഖത്വപ്രത്യം ഇല്ല? രണ്ടും രണ്ടാണ്. ഉറങ്ങിക്കിടക്കുന്നവൻ പല അഭ്യാസങ്ങളും കാണിക്കാം. ആ ഉറക്കത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നു. പറഞ്ഞല്ലോ, ഞാൻ ഉറങ്ങിയപ്പോ ഗാഠമായ നിദ്രയിൽ ഞാൻ അജ്ഞാനത്തെ അനുഭവിച്ചുകൊണ്ട് ഉറങ്ങി, അല്ലെങ്കിൽ സുഖത്തെ അനുഭവിച്ചുകൊണ്ട് ഉറങ്ങി എന്നൊക്കെ പറയുന്നതിനെ നിഷേധിക്കാനാണ് ഈ പറയുന്നത്. എന്താണ് അവിടെ ഉപാധി വശമാ? എന്താണോ ഈ ജീവത്വത്തിന് ഉപാധിയായിരുന്നത്? വ്യക്തമായി പറയുന്നു, ജീവത്വം തന്നെ പോയി, അതെല്ലാം വശമിച്ചു. അങ്ങനെങ്ങനെ അജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ട് ഉറങ്ങാൻ പറ്റും? അത് പറയുന്നത് ഉണ്ട് എന്ന് പറയുന്നതൊക്കെ വേറൊരു തലത്തിലാണ് പറയുന്നത്. ഇല്ല എന്ന് പറയുന്നത് പാരമാർത്ഥികമായ തലത്തിൽ സുഹൃത്തിയിൽ. അങ്ങനെ ആ പാരമാർത്ഥികമായ സുഹൃത്തി എന്ന് പറയുന്ന ആ തലത്തിലിരിക്കുന്നവൻ ആ അവസ്ഥയിൽ എനിക്ക് ഇന്ന അനുഭവം ഉണ്ടായി, വേറൊരു അനുഭവം ഉണ്ടായി എന്നൊക്കെ പറയുന്ന അബദ്ധം എന്നാണ് പറയുന്നത്. മറിച്ച് അങ്ങനെ അവൻ സത്സമ്പന്നനായിരിക്കുമ്പോഴും അവന്റെ ശരീരത്തിൽ രക്തചംക്രമണം നടന്നു, അവന്റെ ശരീരത്തിൽ ശ്വാസോച്ഛ്വാസം നടന്നു, പ്രാണസഞ്ചാരം നടന്നു എന്ന് പറയുന്ന അബദ്ധം എന്നല്ല പറയുന്നു. രണ്ടും രണ്ടാണ്. ഇത് വ്യക്തമായി വേറെ തിരിച്ച് മനസ്സിലാവും. ഇത് മാറ്റിപ്പറയാൻ ആർക്ക് സാധ്യമാണ്? സുഷുതിയെ കുറിച്ച് എത്രയൊക്കെ പഠിച്ചാലും ശരി, എന്തൊക്കെ ഉപകരണങ്ങൾ എവിടെയൊക്കെ ഫിറ്റ് ചെയ്ത് പഠിച്ചാലും ശരി, സുഷുപ്തന്റെ ലെവലിൽ അവന് ഒരു പഠനവും നടക്കത്തില്ല. സുഷുപ്തന് പഠിക്കാൻ പറ്റൂ? പഠിക്കുന്നവന് പഠിച്ചിട്ട് പലതും പറയാം. അത് ശരിയാണ്. താനും വ്യത്യാസം ഇത് രണ്ടും വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുന്നു. അപ്പൊ സുഷുപ്തിയിൽ ആ ഉപാധി ഉപശമിച്ച ആത്മാവല്ലാതെ എന്തെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സുഷുപ്തനെ സംബന്ധിച്ചല്ല പറയുന്നത്, പിന്നെ ആരെ സംബന്ധിച്ച്? ജാഗ്രതത്തിൽ സുഷുപ്തിയെ പഠിക്കുന്നവനെ സംബന്ധിച്ചാണ് പറയുന്നത്. അവൻ പഠിക്കുന്നവനുണ്ട്, അവിടെ പഠന വിഷയമായി വിഷയവുമുണ്ട്. ഇത് ചോദിക്കും, ഈ സുഷുപ്തന്റെ സ്വരൂപത്തെ കുറിച്ച് പറയുന്നത് ജാഗ്രതത്തിലല്ലേ പറയുന്നു? അവിടെയും പഠനമല്ലേ നടക്കുന്നു? ആണ്. ഇതെന്തായാലും ജാഗ്രതത്തിൽ വന്നേ സമ്മാനമുള്ളൂ. പക്ഷേ അവിടെ ഏത് ദൃഷ്ടിയെ അവലംബിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളതാണ്. ആ ദൃഷ്ടി എന്ന് പറയുന്നത് അദ്വൈതത്തിൽ സർവത്രമുള്ള പാരമാർത്ഥികമായ ദൃഷ്ടി. അതുകൊണ്ടാണ് സയൻസിന്റെ പഠനവും ഈ പഠനവുമായിട്ട് ഒക്കത്തില്ല എന്ന് പറയും, കൂട്ടിക്കെട്ടാൻ പറ്റില്ല എന്ന് പറയും. സയൻസിന്റെ ദൃഷ്ടിയിൽ അങ്ങനെ പരമാർത്ഥിക ദൃഷ്ടിയിലുള്ള ഒരു പഠനമല്ല നടക്കുന്നത്. വസ്തു യാഥാർത്ഥ്യത്തെ അംഗീകരിച്ചുള്ള ഒരു പഠനമാണ്. എന്നെങ്കിലും അങ്ങനെ ഒരു സയൻസ് വന്നാൽ അവിടെ പിന്നെ ആധ്യാത്മികവും ഭൗതികവും ഒന്ന് രണ്ടാക്കാൻ കഴിയില്ല. ഇവിടെ തികച്ചു ആത്മദൃഷ്ടി അവലംബിച്ച് പറയുകയാണ്, അന്തർമുഖമായ ദൃഷ്ടി അവലംബിച്ച് പറയുകയാണ്. സുഷുപ്തി പൂർണ്ണ സമ്പത്തിയാണ്, വൃദ്ധസമ്പത്തി അല്ല. അല്ല, പൂർണ്ണമാകാ.